എന്താ തിയറികൾ പറയുന്ന കാര്യമാണ്. കാട് കയറിപ്പോലെ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രസിദ്ധമായ ഒരു ശാസ്ത്രമാണ്. ഒരു ഗ്രന്ഥം അത് ഗ്രന്ഥപരമായ അറിവാണ്. നിരവധി ഗ്രന്ഥങ്ങളിൽ എഴുതി മറച്ചിരിക്കുന്ന ഒരു അറിവാണ്. പുതിയൊരു സാധനമൊന്നും. അപ്പോ അതിന് ഇവിടെ അഭേദീവേത് അതിന്റെ ഒരു സാരം ഇങ്ങനെ ചുരുക്കി വച്ചിരിക്കുകയാണ്. ഓരോ പദ്യത്തിലും അദ്വൈതത്തിന്റെ സാരത്തെ പറഞ്ഞിരിക്കുകയാണ്. അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ സാരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിനോട് ഞാൻ പറഞ്ഞത്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പല ഭാവനകൾ വരും, ഭാവനകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കണം? ഒരു ചിന്ത ചോദിച്ച് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഇതൊരു ശാസ്ത്രമാണ്, പുതിയൊരു കാര്യമുണ്ട്. ഇതൊരു നിലവിലുള്ള ഒരു ശാസ്ത്രമാണ്. അതിന്റെ സാരത്തെ ഗ്രഹിച്ച് വച്ചിരിക്കും. അത് സാറിന് ഒരു ഇക്വേഷൻ പോലെ എഴുതി വച്ചിരിക്കുകയാണ്. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. പഠിച്ചിട്ടുണ്ട് ഇക്വേഷനും ഡെറിവേഷനും പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഇക്വേഷനും ഡെറിവേഷൻ? ആ, മാത്സിൽ തന്നെ. മാത്സിലല്ലാതെ പ്രധാനമായി വരുന്നത് ഫിസിക്സ്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് സാറന്മാർ പഠിപ്പിക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ ഡെറിവേഷൻ പലതരത്തിൽ, കാൽക്കുലസ് ഡെറിവേഷൻ, ഗ്രാഫിക് ഡെറിവേഷൻ, ജിയോമെട്രിക് ഡെറിവേഷൻ. എന്തോ ഒരു ഇക്വേഷൻ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതിന്റെ ഡെറിവേഷനിലൂടെയാണ് അതെന്താണെന്ന് മനസ്സിലാകുന്നത്. അത് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ആക്സലറേഷൻ എന്താണ്, വെലോസിറ്റി എന്താണ്, ഇതൊക്കെ മോഷന്റെ ഡെറിവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രാഫിക് ഡെറിവേഷനായി വളരെ വ്യക്തമായി മനസ്സിലാക്കും. അതുപോലെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താണോ, ഇതിന്റെ ഒരു വിശദീകരണമാണ്. ഇങ്ങനെ ഇക്വേഷൻ പോലെ എഴുതി വച്ചിരിക്കുന്നതിന്റെ വിശദീകരണമാണ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ഡെറിവേഷൻ എഴുതാൻ പറ്റില്ല. നമുക്ക് സാറ് ബോർഡിൽ എഴുതിയിടേണം, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് എഴുതി അവിടെ ഇട്ട് കഴിഞ്ഞാൽ മൂന്നാല് അക്ഷരം അവിടെ എഴുതി, അത് വെച്ച് നമുക്ക് ഡെറിവേഷൻ എഴുതാൻ പറ്റില്ല. അത് എഴുതണമെങ്കിൽ എന്ത് വേണം? അത് പഠിച്ച സാറിനെ പറ്റൂ അത് എഴുതാൻ. അപ്പൊ മാത്രമേ അതിൽ നിന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവും. അതാ ബോർഡിൽ എഴുതിയിടുന്ന കാണുമ്പോഴും നമുക്ക് തോന്നുന്നു എന്തൊക്കെ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതിനപ്പുറം കാര്യം വ്യക്തമാകണമെങ്കിൽ എന്റെ ഡെറിവേഷൻ തന്നെ വേണം. അതാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. വ്യാഖ്യാനം കൊണ്ടേ കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ. കാരണം അത്രയും ഇത് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ഈ പദ്യത്തിന് ആദ്യത്തെ വരി എന്താണോ, അസ്ഥി അസ്ഥി ഒന്ന് സകലോപരി ൊന്നേ സത്യം, പിന്നെ സമസ്തവും സമസ്തവും, ഇത്രയാണ് സിദ്ധാന്തം. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ, ആ സിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ മിക്കവാറും പദ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ രണ്ടു വരി എല്ലായിടത്തും അങ്ങനെയല്ല, മിക്കവാറും സ്ഥലത്ത് ആദ്യ രണ്ടു വരിയിൽ ആ സിദ്ധാന്തത്തെ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു വരും. പിന്നത്തെ രണ്ടു വരിയിൽ അതിന് ഉദാഹരണം കൊടുക്കും. ഉദാഹരണം കൊടുക്കുന്നത് എന്തിനാണെന്ന് പലവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ന് പറഞ്ഞ യുക്തിയിലൂടെ മനസ്സിലാക്കുന്നു കാര്യം പറഞ്ഞാൽ അത് യുക്തിയിലൂടെ അത് മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം കൊടുക്കുന്നത്. യുക്തിയിലൂടെ ഇത് മനസ്സിലാകാൻ പറ്റും, വേറെ വഴിയൊന്നുമില്ല. യുക്തിയിലൂടെ ഇത് വിശദീകരിക്കാൻ പറ്റും. ആണിപ്പോ ഇക്വേഷന്റെ ഡെറിവേഷൻ എന്ന് വെച്ചാൽ അവിടെ വന്നെങ്കിൽ ആൾജിബ്ര ഉപയോഗിക്കണം, അല്ലെങ്കിൽ കാൽക്കുലസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ പറ്റും. അതിന് ചില രീതികളുണ്ട്, ആ രീതിയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും, അല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. വെറുതെ നമ്മൾ വായിച്ചിട്ട് എന്താണ് നമ്മളങ്ങ് വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകും, എന്റെ ആശയം കിട്ടത്തില്ല. കാരണം അത് സിദ്ധാന്തമായതുകൊണ്ട് തന്നെ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അസ്ഥി സത്ത ഉണ്മ എന്ന് പറയുമ്പോൾ അതിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് സത്തയും അനുഭവവും. എന്നിട്ട് സത്തയുടെ അനുഭവം രണ്ടല്ല, അതാണ് പ്രധാനമായി ഇന്നലെ പറഞ്ഞത്. രണ്ടല്ല എന്ന് പറയാൻ എന്തുകൊണ്ട്? കാരണം സാധാരണ രീതിയിൽ നമ്മൾക്ക് പ്രപഞ്ച അനുഭവം ഉണ്ടാകുമ്പോൾ അനുഭവം വേറെ, അനുഭവിക്കുന്ന വിഷയം വേറെ. പുസ്തകത്തെ പറയുമ്പോൾ പുസ്തക അനുഭവം വേറെ, പുസ്തകം വേറെ. അനുഭവത്തെ വിഷയമെന്നും പുസ്തകത്തെ വിഷയമെന്നും. പക്ഷെ സത്തയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ സത്തയുടെ അനുഭവം വിഷയ സത്ത വിഷയം അങ്ങനെ ഭേദമില്ല, സത്ത തന്നെയാണ് അനുഭവം. ഈ പദ്യങ്ങൾക്ക് പരസ്പര ബന്ധമുണ്ട്. ഈ കഴിഞ്ഞ പദ്യത്തിന്റെ ആശയം ശരിക്കും മനസ്സിലായാല് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് മനസ്സിലാകും. ഇത് ശരിക്കും മനസ്സിലായാല് ഇതിന്റെ അടുത്ത പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകും. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, പക്ഷെ ഇവിടെ അങ്ങനെയാണ്. ഒരേ ആശയത്തെ തന്നെ പരസ്പരം ബന്ധപ്പെടുത്തി വിശദീകരിക്കുകയാണ്. ഈ സത്ത എന്ന് പറയുന്നത് സത്തയുടെ അനുഭവം. അദ്വൈതികൾ പറയുന്നത് എന്താണ്? അത് ബ്രഹ്മാനുഭവം എന്നാണ്. സത്തയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മ അനുഭവമാണ്. അസ്ഥി ഉണ്ട് ഉണ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മത്തെയാണെന്നാണ് അദ്വൈതികൾ. അത് ബ്രഹ്മം നമുക്ക് അനുഭവപ്പെടുകയാണ് ആ രൂപത്തിൽ എന്നാണ്. ഇതും അദ്വൈതികളുടെ പ്രധാനമായ ഒരു സിദ്ധാന്തം. അതിനവർ പറയാൻ കാരണം ബ്രഹ്മത്തെ കുറിച്ച് അവർ പറയുന്നത് എന്താണോ, അത് ബ്രഹ്മമെന്ന് പറയുന്നതിന് ഒരു സത്ത എന്ന് പറഞ്ഞാലും മതി, അറിവെന്ന് പറഞ്ഞാലും മതി, ബ്രഹ്മമെന്ന് പറയുന്ന വാക്കിനെ ഉപയോഗിക്കണമെന്നില്ല. ബ്രഹ്മമെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത് വലത് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ല ആ വാക്കിന് പ്രത്യേകതയൊന്നും. ബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താണ്? അത് വ്യാപകമാണ്. വ്യാപകം എന്ന് വെച്ചാൽ സർവത്തിലും വ്യാപിച്ചുണ്ട്, എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിലെല്ലാം വ്യാപിച്ചിരിക്കുന്നതാണ്. ഉദാഹരണം പറയും, എങ്ങനെയാണോ എള്ളിൽ എണ്ണ വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് ബ്രഹ്മം. സത്ത വിഭു വിഭു എന്ന് പറയുന്നതാണ് വിഭു എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോ ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തെളിവാണ് ഈ സത്തയുടെ അനുഭവം, നമുക്ക് ഉണ്മയുടെ അനുഭവം. അതെങ്ങനെ തെളിവാകും? നമ്മൾ ഏത് വസ്തുവിനെയും ഉള്ളതെന്നറിയും. ഒരു വസ്തുവിനെ അറിയുമ്പോൾ അതിന് ഉള്ളതെന്നറിയും. അങ്ങനെ അറിഞ്ഞേ തീരും, അത് നിർബന്ധമാണ്. ഉള്ളത് എന്നുള്ളതിനോട് ചേർത്തേ ഒരു വസ്തുവിനെ അറിയാൻ പറ്റും. പുസ്തകം ഉള്ളതായ പുസ്തകം, മേശ ഉള്ളതായ മേശ, പേന ഉള്ളതായ പേന, ഏതൊരു പ്രപഞ്ചത്തിന്റെ വസ്തുവിനെ അറിഞ്ഞാലും ശരി, ശരീരത്തെ അറിയുന്നു ഉള്ളതായ ശരീരം, ഉള്ളത് എന്നതിനോട് ചേർത്ത് അറിയാൻ പറ്റും. വസ്തുവിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളത് എന്നുള്ള അനുഭവം ഉണ്ടാകും. അങ്ങനെ അല്ലാത്തൊരു ഉദാഹരണം എവിടെ നിന്നെങ്കിലും ആരെങ്കിലും എടുത്ത് കാണിച്ചു തന്നാൽ നന്നായി. ഒരു വസ്തുവിനെ അറിയണേ എന്ന് പ്രത്യേകം മനസ്സിലാക്കും. ഒരു വസ്തുവിനെ നമ്മൾ അറിയണമെങ്കിൽ അവിടെ എന്തൊരു പ്രാപഞ്ചികമായ ഏതൊരു വസ്തുവിനെ അറിഞ്ഞാലും നമ്മൾ ഉള്ളതായ വസ്തു എന്നെ അറിയണം. എന്നിട്ട് അതിനൊരു വിശേഷണം കാണും. ഉള്ളതെന്ന് പറയുന്ന അവിടെ ഒരു വിശേഷമാണ്, വസ്തുവിന്റെ വിശേഷമാണ്, സർവത്രയുണ്ട്. ആ വിശേഷണ വിശിഷ്ടമായി, വിശേഷണത്തോട് കൂടിയതെന്നർത്ഥം. വിശേഷണ വിശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വിശേഷണത്തോട് കൂടിയത്. അപ്പൊ അങ്ങനെ ഉള്ളതെന്നുള്ളൊരു വിശേഷണത്തോടുകൂടി മാത്രമേ ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെയും നമുക്കറിയാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അനുഭവത്തെ ആരെങ്കിലും കാണിച്ചു തന്നാൽ അതോടുകൂടി അദ്വൈതം തീർന്നു, പിന്നെ അദ്വൈതത്തിന് നിലനിൽക്കുകയും. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണിച്ചു തരാം, വസ്തുവിന്റെ അനുഭവം ഉണ്ടായാൽ ഉള്ളതെന്നുള്ള അനുഭവം അവിടെ ഉണ്ടായി, ഉള്ളതായ വസ്തു എന്നറിയാൻ പറ്റും. എന്തിനെ നിങ്ങൾ അറിഞ്ഞാലും ശരി, ഉള്ളത് എന്നാണ് അറിയുന്നത്. ഉള്ളതായത് എന്നെ നമുക്കറിയാൻ പറ്റും, ഏതൊരു വസ്തുവിനെ അറിയാം. അഭാവത്തിൽ നമ്മളെന്തറിയും? ഉള്ളതായ അഭാവം. ഇവിടെ എന്നതിന്റെ അഭാവം ഉള്ളതെന്നേ അറിയാം, ഒരു വസ്തുവിനെ അറിയാം. വസ്തുവിനെ എന്നുള്ള പ്രത്യേകം പറഞ്ഞ അതുകൊണ്ടാണ്. അതൊരു വസ്തുവായിരിക്കണം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ എന്താണ്? അനേകം വസ്തുക്കൾ നിറഞ്ഞാണ്. ഇതിലെ ഏതൊരു പരമാണുവിനെ എടുത്തറിഞ്ഞാൽ ഉള്ളത് എന്നറിയാം. നമ്മൾ അറിഞ്ഞോ ഉള്ളതെന്നുള്ള അവിടെ കടന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? അതിരില്ലാത്തതാണ് ഈ പ്രപഞ്ചം. എന്നിട്ട് അതിര് നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത, ഏതുവരെ നമ്മൾ പോയി അറിഞ്ഞാലും ശരി, നമ്മുടെ ശരീരത്തെ അറിയുന്നു, ബാഹ്യമായ വസ്തുക്കളെ അറിയുന്നു, ഭൂമിയെ അറിയുന്നു, സൗരയൂഥത്തെ അറിയുന്നു, ഗാലക്സികളെ അറിയുന്നു. അങ്ങനെ കടന്നു കടന്നു കടന്നു കടന്നു പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് എന്തിനെ അറിഞ്ഞാലും ശരി, ഉള്ളത് എന്നേ അറിയാൻ പറ്റും. അത് ഈ വിസ്തൃതമായ പ്രപഞ്ചം. ഇനി അത് സൂക്ഷ്മമായി പോയി പരമാണു ഊർജം ഇങ്ങനെയൊക്കെ അറിഞ്ഞാലും ഉള്ളതായ എന്നേ അറിയാൻ പറ്റും. അപ്പൊ ഈ ഉള്ളത് എന്ന് അറിയുന്ന എന്തിനെയാണ് എന്നുള്ളത്. കാരണം പുസ്തകത്തെ അറിഞ്ഞപ്പം പുസ്തകമാണെന്ന് നമുക്ക് മനസ്സിലായി, ഇതൊരു വസ്തുവാണ് പുസ്തകം, പേശയും മനസ്സിലായി. പക്ഷെ രണ്ടിടത്തും നമ്മൾ എന്തറിയുന്നു? ഉള്ളതെന്നറിയുന്നു. അപ്പൊ രണ്ടിടത്തും ഇരിക്കുന്ന ഈ ഉള്ളത് ഏതാണ്? രണ്ടിടത്തല്ല, എല്ലായിടത്തും ഉള്ള ഈ ഉള്ളത് എന്ന് നമ്മൾ എന്തിനെ അറിയുന്നോ അത് വിഭുവായ വ്യാപകമായ ഒരു വസ്തുവാണ്. വ്യാപകമായ ഒന്നാണത്, സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അതിനാണ് അദ്വൈതം ബ്രഹ്മം എന്ന് പറയുന്നത്. അങ്ങനെ വ്യാപകമായ ഒരു ബ്രഹ്മം ഉണ്ടെന്നുള്ളതിന് അവര് തെളിവായിട്ടെടുക്കുന്നത് എന്താണ്? ഈ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ നമുക്കങ്ങനെ അറിയാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? എന്തിനായി അറിയുന്നത്? ഓരോ വസ്തുവിനെയും ചെന്നറിയുമ്പോൾ അവിടെ എല്ലാം ഉള്ളത് എന്നറിയാൻ എന്തോ വേണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഉള്ളതെന്ന് അറിയാം. നമ്മൾ അറിയണമെങ്കിൽ അറിയാൻ അവിടെ ഒന്ന് വേണം. ഉള്ളത് എന്ന് പറയാൻ ഉമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ സത്ത എന്ന് പറയാം. അങ്ങനെയാണ് നമ്മുടെ അനുഭവം. അത് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തെയാണ് നമ്മളിവിടെ അറിയുന്നത്. അങ്ങനെ വ്യാപകമായ ഒരു തത്വം ബ്രഹ്മം ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട് അദ്വൈതികൾ പറയുന്ന ഈ അനുഭവം. അല്ലെങ്കിൽ അതിപ്പോ ഒരു വ്യക്തിയുടെ അനുഭവമല്ലേ? ഒരു വ്യക്തി അയാള് ജീവിച്ചിരിക്കുമ്പോൾ ഈ വസ്തുക്കളെയൊക്കെ അറിയുമ്പോൾ ഉള്ളതെന്ന് അറിയുന്നു, എല്ലായിടത്തും അറിയുന്നു, അത് ശരിയല്ല. അതുകൊണ്ട് സർവവ്യാപിയായി ഒരു സത്തയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയല്ല അറിയുന്നു, എല്ലാ വ്യക്തികളും ഇതറിയുകയാണ്. എവിടെയൊക്കെ ആരൊക്കെ എന്തിനെയൊക്കെ അറിയുന്നു ഇത് ഒരു വ്യക്തിയുടെ കാര്യമില്ല. സർവരും എന്ത് ചെയ്യുന്നു? അസ്ഥി എന്നറിയുന്നു. അപ്പൊ അങ്ങനെ അറിയുന്നെങ്കിൽ അറിയാൻ എന്തോ ഒന്ന് വേണം അവിടെ. അതാണ് ബ്രഹ്മം, അതാണ് സത്ത. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിന് കൂട്ടിച്ചേർക്കണം. ആ സത്ത എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു? അതറിവാണ്. അപ്പൊ അത് തന്നെയാണ് അറിവ്. സത്യ അറിവുകൊണ്ട് സത്താസ്ഫുരണം, സത്ത സ്ഫുരിക്കുന്നതാണ് അറിവെന്ന്. സത്ത പ്രകടമാകുന്നു. അത് പുറമേ മാത്രമല്ല, നമ്മുടെ ഉള്ളിലും തന്നെ കുറിച്ച് താനെന്താ പറയുന്നത്? ഞാനുണ്ട് എന്നല്ലേ. ഇത് അദ്വൈതിയുടെ വലിയ ആയുധമാണ്. ഞാനുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോ ഈ സത്തയുടെ ഏറ്റവും വലിയ തെളിവ് താൻ തന്നെയാണ്. കാരണം ഞാനുണ്ട് എന്നുള്ളതിന് പകരം ഞാനുണ്ടോ എന്നൊരു സംശയം ആർക്കുണ്ടാവാറില്ല. ഇതിനെയൊക്കെ സംബന്ധിച്ച് സംശയം ഉണ്ടാവാം, ഉണ്ടോ ഇല്ലയോ സംശയമുണ്ടാവും. പക്ഷെ തന്നെ സംബന്ധിച്ച് സംശയം ഉണ്ടാവും. അറിയാൻ സംശയിച്ചു ഞാൻ ഉണ്ടോ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. പിന്നെ ഞാൻ ഇല്ല എന്ന ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവും. ഞാനെന്നുണ്ടായാലും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ പിന്നെ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്നുണ്ടെങ്കിൽ ഒരു അനുഭവന്റെ ഉള്ളിൽ ഉണ്ടായാൽ അതിന്റെ അർത്ഥം ഉണ്ടെന്നാണ്. ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്രിയയെക്കുറിച്ച് പറയണം, അതിന്റെ ആവശ്യമില്ല. ഞാനെന്ന് പറഞ്ഞാണ് അഹം അസ്മി, ഞാനുണ്ട്, അങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? തന്റെ അസ്തിത്വത്തോടെ വെളിവാകുകയാണ്. ആ തന്റെ ഉള്ളിൽ തനിക്ക് സ്വയം വെളിവാകുന്ന തന്റെ അസ്തിത്വം, അത് തന്നെയാണ് ഈ ഓരോ വസ്തുവിനും താൻ അറിയുന്നത്. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഞാൻ അറിയുന്നു, എന്നെ അറിയുന്നു, എന്നെ ഉള്ളതായി അറിയുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനെല്ലാത്തിനും എങ്ങനെ പറയുന്നത്? അപ്പൊ ഉണ്മ എന്ന് പറയുന്നത് എന്താണ്? അനുഭവസിദ്ധമായ ഒരു കാര്യമാണ്. അതിന് യുക്തി വിചാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. അനുഭവസിദ്ധമായ ഒരു കാര്യത്തിന് എന്തിനാ യുക്തി വിചാരം? ഞാനുണ്ട്, ഞാനുണ്ടെന്നുള്ള കാര്യത്തിന് യുക്തി വിചാരത്തിന്റെ ആവശ്യമുണ്ട്. അത് അനുഭവസിദ്ധമാണ്. ഇതാണ് അദ്വൈതം. അപ്പോ ഇങ്ങനെ അനുഭവസിദ്ധമായതുകൊണ്ട് ബ്രഹ്മമുണ്ട് എന്നുള്ള കാര്യത്തിന് യുക്തി വിചാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് തെളിവുണ്ട് നോക്കും. വ്യക്തമായി വ്യക്തമായി തെളിഞ്ഞ പിന്നെ ഇവിടെ യുക്തി വിചാരമുണ്ട്. പുസ്തകമാണ്, പ്രത്യക്ഷമായി അറിയുന്നു. പിന്നെ ഇവിടെ യുക്തി വിചാരത്തിന്റെ ആവശ്യമില്ല. പുസ്തകമാണോ അല്ലയോ അങ്ങനെ സംശയമൊന്നുമില്ല. പിന്നെ യുക്തി വിചാരം ആവശ്യമായിട്ട് വരുന്ന എന്തിനാണ്? ഈ അനുഭവത്തെ ഞാൻ പറയുന്നു ഇത് സർവവ്യാപിയായ ഒരു തത്വത്തിന്റെ അനുഭവമാണെന്നൊക്കെ പറയുമ്പോൾ ഇതിനെ പലരും ചോദ്യം ചെയ്യും. അങ്ങനെയൊന്നുമല്ല, അത് വേറെയാണ്. ചോദ്യം ചെയ്യുമ്പോൾ താൻ പറയുന്ന കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തി വിചാരം വേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത രണ്ട് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ മറ്റൊരാൾ വന്നിട്ട് ഇതിനെ ഞാൻ പറയുകയാണ് സത്തയുടെ അനുഭവം സർവത്രയുണ്ട്, സർവർക്കുമുണ്ട്, അത് സർവവ്യാപകമായിരിക്കുന്ന ഒരു തത്വമാണ്, അതിനെയാണ് നിങ്ങൾ ബ്രഹ്മം എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളും ചോദിക്കും. അതങ്ങനെയൊന്നുമല്ല, വേറെയാണെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എടുക്കേണ്ടി വരും? യുക്തി വിചാരം വേണ്ടി വരും. അവിടെയാണ് യുക്തിയുടെ ആവശ്യം. അത് കേവല അനുഭവത്തിലൂടെ മാത്രമല്ല, യുക്തിയിലൂടെയും അതിനെ സമർത്ഥിക്കാൻ കഴിയുമെന്ന് വേറൊരാളെ ബോധ്യപ്പെടുത്താനാണ് യുക്തി വിചാരം വേണ്ടി. അപ്പൊ ഈ ശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ആ ഭാഗവും കൂടെ പറയേണ്ടി വരും. ഇങ്ങനെ യുക്തി വിചാരത്തിന്റെ ഭാഗം കൂടെ പറയേണ്ടി വരും. കാരണം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നു. ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നവരുണ്ടല്ലോ. ഇത് അദ്വൈതികൾ മാത്രമല്ലേ അംഗീകരിക്കും, അല്ലാത്തവർ അംഗീകരിക്കും. അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം എന്ന് പറഞ്ഞു വസ്തു സത്യമാണ് എന്ന് പറയുന്ന ആളത് അംഗീകരിക്കും. അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൃത്യു വികാരം ഇത് അസത്യം എന്നൊക്കെ പറയുന്നത്. അതാണ് പൊതുവെയുള്ള അദ്വൈതത്തിന്റെ രീതി. വിശദീകരിക്കുന്നു. ഇത് സർവത്ര അനുസ്യൂതമായിരിക്കുന്നുണ്ട്. എന്താണ് ഈ സത് അനുഭവം, ഉണ്മയുടെ അനുഭവം? അത് സത്യമാണ്, പരമാർത്ഥമാണെന്നാണ് ഉദ്ദേശിച്ചത്. പറയുന്നത് അതേ പരമാർത്ഥമായിട്ടുള്ളു. ഇപ്പൊ ഇവിടെ ഒരാളെ ചോദ്യമായിട്ട് പറയാം. ഇപ്പൊ ചോദിക്കുകയാണ് പുസ്തകം, പുസ്തകത്തെ ഞാൻ അറിയുന്നു, ഉള്ളതായ പുസ്തകം തന്നെ അറിയുന്നു, ഉണ്മയെ ഞാൻ അറിയുന്നു. ഉണ്മയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു ഉണ്മ എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ ഒരു വിശേഷണം, വിശേഷണ വിശിഷ്ടമായി പുസ്തകം, വിശേഷത്തോടു കൂടി എന്ന് ഉള്ളവർ സത്താ വിശിഷ്ടമാണ് പുസ്തകം എന്ന് പറയുന്നത്, സത്തയോടു കൂടിയതാണ് പുസ്തകം. ഇതൊക്കെ ശരി, അംഗീകരിക്കും. സത്ത നിത്യമാണെന്ന് പറയും. ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഇപ്പൊ ഈ സത്ത ഉള്ളതായ പുസ്തകത്തെ ഞാൻ അറിയുന്നു, പുസ്തകം നശിച്ചു പോയത് എന്ത് സംഭവിക്കും? ചോദ്യം ചോദിക്കുകയാണ്, പുസ്തകം നശിച്ചു പോയി, പിന്നെ ഉള്ളതായ പുസ്തകം ഉണ്ടോ? അപ്പൊ നമുക്ക് തിരിച്ചും പറയാൻ എന്താണ്, പുസ്തകം ഉള്ളപ്പോഴേ ഉള്ളത് എന്നുള്ള അനുഭവമുണ്ട്, പുസ്തകം ഇല്ലെങ്കിൽ ഉള്ളതെന്നുള്ള അനുഭവമുണ്ടോ? അപ്പൊ ഉള്ളത് നിങ്ങൾ പറഞ്ഞു, ഉള്ളത് എന്നിരുന്ന സർവത്ര ഇരിക്കുന്നു, അത് സത്യമാണ്, പരമാണ സത്യമാണ്, അത് ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു അങ്ങനെയാണ്, പുസ്തകത്തെ നമ്മൾ കാണുമ്പോൾ അതിനെ അനുഭവിക്കുമ്പോൾ ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നു. പുസ്തകം എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഉണ്മ എന്ന് പറയുന്നത് കേവലം പുസ്തകത്തെ ആശ്രയിച്ചിരുന്നതാണ്. പുസ്തകമില്ലെങ്കിൽ ഉണ്മയില്ല. അപ്പൊ ഉണ്മ എങ്ങനെ നിത്യമാണ്, സത്യമാണ്, സർവവ്യാപകമാണെന്നൊക്കെ പറയാൻ പറ്റില്ല. കേവലം ഈ വസ്തുവിനെ ആശ്രയിച്ച് മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും. പുസ്തകം ഉള്ളപ്പോഴേ സത്തയുള്ളൂ, പുസ്തകമില്ലെങ്കിൽ സത്തയില്ല. അതുകൊണ്ട് എന്താണ്, സത്ത നിത്യമല്ല എന്ന് പറഞ്ഞാലോ? എന്ത് പറയും അദ്വൈതി എന്തോ പറയട്ടെ, നിങ്ങളെന്ത് പറയും? സത്ത പോയി പുസ്തകം ഉള്ളപ്പോഴേ സത്തയുടെ അനുഭവമുണ്ട്. കാരണം പുസ്തകത്തിന്റെ വിശേഷണമാണ് സത്ത, സത്താവിശിഷ്ടമാണ് പുസ്തകം എന്നൊക്കെ നിങ്ങളതിനാകും. ഇപ്പൊ പുസ്തകം പോയി സത്തയും ഇല്ല, പിന്നെ സത്യം നിത്യം നിങ്ങളങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ പുസ്തകം നിത്യമല്ലേ? പുസ്തകം നശിക്കുന്ന സത്തയില്ല. പുസ്തകം നിത്യമാണോ? പുസ്തകത്തോട് ചേർന്ന് തന്നെ സത്തയുടെ അനുഭവം ഉണ്ടായത്, ഉള്ളതായ പുസ്തകം തന്നെ അനുഭവം ഉണ്ടായത്. പുസ്തകം നശിച്ചു, പിന്നെ ഉള്ളതായ എന്തവിടെ? ഒന്നുമില്ലല്ലോ. പിന്നെ ഉള്ളതായ അവിടെ ഇല്ലല്ലോ. അങ്ങനെ പുസ്തകമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒന്ന് അനുഭവപ്പെടും? അതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, സത്തയെക്കുറിച്ചാണ്. സത്തയെ സംബന്ധിച്ചറിയാം. ഉത്തരം പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ അല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ചോദ്യത്തിനനുസരിച്ചാണ് പറഞ്ഞത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നിടത്ത് എന്താ പുസ്തകം നശിച്ചുപോയി, പിന്നെ നമുക്ക് ഉള്ളതായ പുസ്തകം എന്നറിയാൻ പറ്റുമോ? അപ്പൊ ഉള്ളത് ഉണ്മ, അത് നിത്യമാണോ? പിന്നെ എന്റെ അനുഭവം ഇല്ലല്ലോ. ഇത്രയും മനസ്സിലാകുക, ഇതാണ് ചോദ്യം. അദ്വൈത സിദ്ധാന്തമല്ല അദ്വൈതയോട് ചോദിക്കുന്നതാണ്. അദ്വൈതി പറയുന്നത് സത്ത നിത്യമാണ്. എന്തുകൊണ്ട് പറഞ്ഞു? ഉള്ളതായ പുസ്തകം എന്നറിയുന്നു. അപ്പൊ പുസ്തകത്തിന്റെ വിശേഷണമായിട്ട് എന്തനുഭവപ്പെടുന്നു? സത്തയെ, സത്താവിശിഷ്ടമാണ് പുസ്തകം, സത്ത നിത്യമാണ് ചോദിച്ചു. ഉള്ളതായ പുസ്തകം എന്നറിയുന്നുകൊണ്ട് എങ്ങനെ സത്തയെ നിത്യം എന്ന് പറയാൻ പറ്റും? കാരണം പുസ്തകം നശിച്ചു പോകുന്നു, പിന്നെ ഉള്ളതായ പുസ്തകം ഇല്ല എന്ന് വെച്ചാൽ ഉള്ളതുമില്ല പുസ്തകവും ഇല്ല. തീർന്നു, രണ്ടും തീർന്നു. എന്താണ് അങ്ങനെയാണ് നമ്മുടെ ഇതൊക്കെ പറയുന്നത്? നമ്മുടെ എന്താ പറഞ്ഞത്? ഇതിന് തെളിവ് നമ്മുടെ അനുഭവം വെച്ചാ പറയുന്നത്, വെറുതെ സിദ്ധാന്തം പറയുന്നതല്ല. നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. വിശേഷമല്ല, വിശേഷണം. ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നിടത്ത്, കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരല്ല, അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലോ? നമ്മൾ പറയുന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനും ബോധ്യപ്പെടുന്നു. നമ്മൾ ബോധ്യപ്പെട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നു. അപ്പോ പുസ്തകത്തിനോട് ഉണ്മയോട് ചേർന്നാണ് പുസ്തകത്തിന്റെ അനുഭവം. അപ്പോ ഉണ്മ വിശേഷണമാണ്, പുസ്തകം വിശേഷമാണ്. അപ്പൊ സത്താവിശിഷ്ടമായ പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു പുസ്തകം നശിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ സത്യം നശിക്കും. കാരണം പുസ്തകം നശിച്ചാൽ പിന്നെ അവിടെ സത്തയുടെ അനുഭവം പുസ്തകത്തിൽ ഉണ്ടോ എന്നുള്ള സിമ്പിളായ ചോദ്യമാണ് ചോദിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ പുസ്തകമാണെങ്കിൽ സത്യമാണ്. ഇല്ലെന്നിങ്ങനെ പറയാൻ പറ്റൂ? ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നത്, പുസ്തകം നശിച്ച് ഉണ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ പറയാൻ പറ്റും? അതായത് വേറെ ഉദാഹരണം പറയാം. അതുകൊണ്ട് നീല നിറമുള്ള പുസ്തകം, നീല എന്ന് പറയുന്ന വിശേഷമാണ്, നീല നിറത്തോട് കൂടിയ നീല നിറ വിശിഷ്ടമായ പുസ്തകം, പുസ്തകം നശിച്ചുപോയി, വിശേഷണമായ നീല നിറം പിന്നെ കാണും. അതുപോലെ മനസ്സിലാക്കുന്നു നിങ്ങളതിനെ വിശേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷം നശിച്ചാൽ വിശേഷണം പോകും. നിങ്ങൾ ഉള്ളതായ പുസ്തകം എന്നാ പറയുന്നു, പറയുന്ന യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ല, നമ്മുടെ മനസ്സിൽ ഒരു സിദ്ധാന്തത്തെ വെച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്കറിയാം സത്യം നശിക്കാത്തതാണെന്നൊക്കെ ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നതാണ്. അത് വെച്ചല്ല മനസ്സിലാക്കുക, വിശദീകരിക്കുന്ന യുക്തിക്കനുസരിച്ച് ആ യുക്തിയിൽ ദോഷമുണ്ടോന്നാ മനസ്സിലാക്കുക. ആ സിദ്ധാന്തം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ശരിയാവും. അങ്ങനെ പുസ്തക രൂപത്തിലുള്ള സത്ത പുസ്തകത്തിന്റെ വിശേഷണം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ പുസ്തകം? ഈ പുസ്തകം നശിച്ചുപോയി, മറ്റു വസ്തുക്കളിലെല്ലാം സത്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് സമ്മതിക്കുന്നു, എല്ലാ വസ്തുക്കളിലും സത്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ സത്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം കൊടുത്തു, അതിന്റെ കാര്യം പറയും. എല്ലാത്തിലും സത്യമുണ്ടെന്നൊന്നും തർക്കമില്ലാത്ത സംഗതി. അത് ഓരോന്നിലും ഇതേ പ്രശ്നം വരും, ഓരോന്നായിട്ട് എടുത്തു നോക്കുക. അതൊക്കെ നശിക്കുന്നതാണ്. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യമുണ്ടോ? ഒന്നിന് എടുത്തു എന്ന് വിചാരിച്ചത് അതിന് മാത്രമുള്ള കാര്യമാണ്. മറ്റുള്ള എല്ലാത്തിനും ഇത് ബാധകമാണ്. ഓരോന്നിനായിട്ട് എടുത്ത് ചിന്തിക്കുക, ഈ വസ്തുവിനെ എടുക്കുന്നു നശിച്ചു പോയി പിന്നെ സത്യമുണ്ടോ, വേറെ ഒന്നിനും എടുക്കാന്ന് വെച്ച് സത്യമുണ്ടോ, അങ്ങനെ ഓരോന്നിനും ഇത് പരിശോധിക്കാം. അങ്ങനെ വരുമ്പോൾ എല്ലാത്തിന്റെയും നാശത്തോടുകൂടി സത്യയുടെ അനുഭവം പിന്നെ ഇല്ല എന്ന് വെച്ചാൽ, വസ്തുവിന്റെ അനുഭവം ഉള്ളപ്പോഴേ നമുക്ക് സത്യയുടെ അനുഭവം. അപ്പോ വസ്തു നശിക്കുമ്പോൾ സത്യം നശിക്കണ്ടേ എന്നാണ് ചോദ്യം. അത് ഓരോന്നിനെയും നശിക്കുന്നതായി മനസ്സിലാക്കിയിട്ട് ഓരോന്നിനും ഇത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. അല്ല, ഒന്നിന് മാത്രമാണ്, ഒന്ന് നശിക്കുമ്പോൾ മറ്റൊന്നും നശിക്കുന്നില്ല, അത് ശരിയാ. പക്ഷെ ദോഷം എല്ലായിടത്തും വരും, എല്ലാം നശിക്കുന്നു. സിദ്ധാന്തത്തെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും പ്രശ്നമില്ല. ഇവിടെ സത്ത വ്യാപകമാണ് എന്നുള്ളതിന് ഒരു യുക്തി പറയുകയാണ്. ആ യുക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ല അദ്വൈതിയുടെ സിദ്ധാന്തം എന്തെന്നുള്ളത്. ആ യുക്തിയിൽ ദോഷമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കും. യുക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്വൈതിക്ക് സിദ്ധാന്തത്തെ പറയാം. ഇതാണ് നിങ്ങളുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കുക. സിദ്ധാന്തം എന്തെന്നല്ല ഇവിടെ ചോദിക്കുന്നു, ഈ പറയുന്ന യുക്തി എന്താണ്? സത്ത സർവവ്യാപകമാണ് എന്ന് പറയുന്നത് എങ്ങനെ അറിയാം? ഓരോ വസ്തുവിനെ അറിയുമ്പോഴും ഉള്ളതായ വസ്തു എന്നറിയുന്നു. അതുകൊണ്ട് അതുകൊണ്ട് സത്ത സർവവ്യാപകം എല്ലാത്തിനും. അവൻ പറയുന്നു ഒരു വസ്തുവിനെ എടുക്കുക, വസ്തു നശിച്ചു പോകുന്നു, പിന്നെ ഉള്ളതായ വസ്തു എന്നറിയുന്നില്ല. ഇത് ഏത് വസ്തുവിനും സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉള്ളതായ എന്ന് ഒരിടത്തും പറയാൻ പറ്റില്ല. അപ്പോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും സത്ത നിത്യമാണ് സർവവ്യാപകമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതാണ് ചോദ്യം, അതിനാണ് ഉത്തരം പറയുന്നത്. എന്താ ഉത്തരം? അതിന് അദ്വൈതി പറയുന്നത് എന്താണ്? ആണ് പറഞ്ഞത് ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നത്. ഉള്ളത് എന്ന് പറയുന്നത് വിശേഷണം, പുസ്തകം എന്ന് പറയുന്നത് വിശേഷ്യം, പുസ്തകം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. ഈ വസ്തു എന്ന് പറയുന്നത് എന്താണ്? സത്യയെ പ്രകാശിപ്പിക്കുകയാണ്. സത്ത എന്ന് പറയുന്നത് സർവവ്യാപകമായ ഉണ്ട്, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മളെന്ന് വെച്ചാൽ ജീവന്മാർ ഇതിനെ അറിയണം. ജീവൻ അറിയുമ്പോൾ ഈ സത്ത നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ വസ്തുക്കൾ ആവശ്യമാണ്. വസ്തുക്കൾ ഉണ്ടായാലേ എന്ത് വരൂ? സത്തയുടെ അനുഭവം ഉണ്ടാവും. അപ്പോ വസ്തുക്കൾ നശിച്ചു കഴിഞ്ഞാൽ വസ്തുക്കളാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. വസ്തുക്കൾ നശിച്ചു കഴിഞ്ഞാൽ സത്തയുടെ അനുഭവമില്ല എന്നേയുള്ളൂ. പക്ഷെ സത്ത എന്ന് പറയുന്നത് നിലനിൽക്കും. ഈ വസ്തുക്കളെയൊക്കെ സത്തയുടെ ഉപാധി എന്ന് പറയും. വസ്തുക്കളെല്ലാം എന്താണ്? സത്തയുടെ ഉപാധി. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യം പഠിച്ച കാര്യത്തിൽ ഓർമ്മ, ജ്ഞാനമേകമിൽ നിരുപാധികം സ്വാഭാവികം. അപ്പൊ നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം സ്വാഭാവികമാണ്. ഓരോ ഉപാധിയിലൂടെ നമുക്ക് അനുഭവം ഉണ്ടാവുകയാണ്. അങ്ങനെ അനുഭവം ഉണ്ടാകത്തുള്ളൂ, അങ്ങനെ അല്ലാതെ ഒരു അനുഭവം ഉണ്ടാകത്തുള്ളു. അതിന് സ്വാഭാവികമായ അനുഭവം എന്ന് പറയും. വസ്തുക്കളെന്ന് പറയുന്നത് സത്തയുടെ ഉപാധിയാണ്. എന്തിന്? സത്ത പ്രകാശിക്കാൻ. അഗ്നി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലുണ്ട് അഗ്നി, പക്ഷെ പ്രകാശിക്കും ഇല്ല. പക്ഷെ ഇത് തന്നെ ഒരു ഉപാധിയായി മാറിയ അഗ്നി ഇനി പ്രകാശിക്കും. ഇതിൽ തീ വെച്ചാൽ മതി. ഇപ്പോഴും അഗ്നി ഇവിടെ ഉണ്ട്, പുസ്തകത്തിലുണ്ട്, മേശയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും പ്രകാശിക്കും. പ്രകാശിക്കണമെങ്കിൽ വേറെ പ്രകാശം വേണം, വേറെ അഗ്നി വേണം. പക്ഷെ ഇത് തന്നെ കത്തിയാൻ തീയും. അപ്പോ അഗ്നിയുടെ ഒരു ഉപാധിയാണ് പുസ്തകം എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവ തലങ്ങളിൽ അങ്ങനെയാണ് എല്ലാ കാര്യവും. കണ്ണാടി മുമ്പ് വെച്ചാൽ എന്തുവരും? നമ്മുടെ പ്രതിബിംബം മുഖം അതിൽ കാണാൻ പറ്റും. കണ്ണാടി ഇല്ലെങ്കിൽ പ്രതിബിംബം കാണുന്നില്ല. അതിനർത്ഥം എന്താണ്? മുഖം ഉണ്ടെന്നാണ്. ഇതാണ് സ്വാഭാവികമായ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ നമുക്കെപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഉപാധികളെ ആശ്രയിച്ചേ ഉണ്ടാവും. ഈ വസ്തുക്കളെല്ലാം എന്താണ്? സത്ത പ്രകടമാകുന്നതിനുള്ള ഉപാധികളാണ്. അതാണ് സത്യ വിശേഷണം എന്ന് പറയുന്നത്. അപ്പോ വസ്തുക്കളെല്ലാം വിശേഷ്യങ്ങളാണ്. വിശേഷ്യമില്ലെങ്കിൽ വിശേഷണം പ്രകടമാകും. വിശേഷണത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകത്തില്ല. ഏത് ഉദാഹരണം എടുത്താലും ശരി, ഒരു ഉദാഹരണം എടുത്തു നോക്കുക. ചുവന്ന റോസ്, ചുവപ്പ് എന്ന് പറയുന്നത് റോസയുടെ വിശേഷണമാണ്. എന്ന് ആ ചുവപ്പില്ല, അതായത് റോസ് ഇല്ലെങ്കിൽ പിന്നെ ചുവപ്പുണ്ട്. വിശേഷമില്ലെങ്കിൽ വിശേഷണമില്ല. ആ റോസ് പുഷ്പമേ ഇല്ല, പിന്നെ ചുവപ്പുണ്ട്. വിശേഷമില്ലെങ്കിൽ വിശേഷണമില്ല. സർവത്ര അതാണ് അനുഭവം. അതുപോലെ സാമാന്യമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയും, ഈ പുസ്തകം എന്ന് പറയുന്ന വിശേഷമില്ലെങ്കിൽ സത്ത എന്ന് പറയുന്ന വിശേഷണം നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ അവിടെ നമുക്ക് അനുഭവപ്പെടില്ല. ഇനി ഒരു സത്ത ഇല്ലെന്നുള്ള കാരണം സത്ത തന്നിലുണ്ട്. താൻ തന്നെ അറിയുന്നുണ്ടല്ലോ, തന്റെ സത്യം അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എവിടെ എവിടെയെല്ലാം വിശേഷത്തിന്റെ നാശം സംഭവിക്കുന്നു, അവിടെയൊന്നും വിശേഷണമായ സത്തയുടെ അനുഭവം ഉണ്ടാകത്തില്ല. എവിടെ വിശേഷത്തിന്റെ നാശം സംഭവിക്കാതിരിക്കുന്നു, അവിടെയെല്ലാം വിശേഷണമായ സത്ത പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഇത് അറിവിനെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യ നിയമമാണ്. അതുകൊണ്ട് വസ്തുക്കളെ വ്യഞ്ജകങ്ങളെന്ന് പറയും, വ്യഞ്ജിപ്പിക്കുന്നത്. അഭിവ്യഞ്ജകങ്ങൾ എന്ന് പറയും വസ്തുക്കൾ. സത്തയുടെ അഭിവ്യഞ്ജകങ്ങളാണ് എന്ത്? വസ്തുക്കൾ. അസ്ഥി അസ്ഥി ഉണ്ടോ ഉണ്ടോ ഉണ്ട് എന്ന് സകല ഉപരി നിൽക്കുന്നത് അതാണ് സത്യം, അതാണ് സത്ത, അതാണ് ആത്മാവ്, അതാണ് ബ്രഹ്മം, അതാണ് അറിവ്. സകല ഉപരിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ്? എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ അനുഭവ വിഷയങ്ങൾക്കും ഉപരിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഈ പുസ്തകം എന്ന് പറയുന്ന അനുഭവം ഇല്ലെങ്കിലും എന്ത് നിലനിൽക്കും? സത്ത, സത്തയുടെ അനുഭവം തന്നെ സകലോപരി നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ പറഞ്ഞു, ഇന്ന് പറഞ്ഞു കൂടെ ചേർത്ത് മനസ്സിലാവും. ഇതും ഒരു വിഷയവും അനുഭവമാണ്. പുസ്തകം എന്ന് പറയുന്ന ഒരു വിഷയമാണ്, ഒരു അനുഭവമാണ്. ഇതില്ലെങ്കിൽ ഇതിനുപരിയായി എന്ത് നിൽക്കും? സത്തന്ന് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ സത്തയെ ഇതിനെ അറിയുമ്പം നിർബന്ധമായും അറിഞ്ഞേ പറ്റും. അത് നിർബന്ധമാണ്. ഉള്ളതായ പുസ്തകത്തെ തന്നെ പുസ്തകത്തെ അറിയണം, വേറെ വഴിയൊന്നുമില്ല. ഉണ്മ പുസ്തകത്തോടുകൂടി അനുഭവപ്പെട്ടേ മതിയാകും. ഉദാഹരണത്തിന് പറയാം, മറ്റാരും ഇത് പറയത്തില്ല എന്നുള്ള മനസ്സിലാവും. അദ്വൈതികളെ ഇതൊക്കെ പറയത്തില്ല, അവരുടെ സിദ്ധാന്തമാണ്. അങ്ങനെ നമ്മളിവിടെ സത്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്താണ്, പുസ്തകം നശിച്ചാലും പേന നശിച്ചാലും ഓരോന്നോരോന്ന് നശിച്ചാലും എന്താണ്, ഈ അനുഭവ വിഷയങ്ങൾക്കുപരിയായി എന്ത് നിൽക്കും? സത്യം തന്നെ. സത്തയെ തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. സത്തയുടെ സത്യമല്ല, സത്ത തന്നെയാണ് എന്ത്? സത്യം. സത്യേവ സത്യം. സത്തനെ തന്നെയാണ് എന്ത് പറയുന്നത്? സത്യം. ആ സത്യത്തെയാണ് ഗുരുവിടെ അറിവ്, ആത്മാവ്, ബ്രഹ്മം എന്നെല്ലാം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം ക്ലിയറായി. സത്യയെ സംബന്ധിച്ചുള്ള ഭാഗം വ്യക്തമാണ്. അത് മാത്രം അറിഞ്ഞാൽ പോരാ, ഇനി ബാക്കിയുടെ ഉണ്ട്, തുടർന്നറിയേണ്ട കാര്യം. സത്യം എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അസ്ഥിയസ്ഥിയെന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. സത്തയാണ് സത്യം എന്ന് മനസ്സിലാക്കും. ആ സത്തയുടെ അനുഭവത്തെയാണ് പറയുന്നത് അസ്ഥി എന്ന്, ഉണ്ട് എന്ന്. ഇത് സത്തയുടെ അല്ലെങ്കിൽ സത്യത്തിന്റെ അനുഭവത്തെയാണ് പറയുന്നത്. ഇതി ഇപ്രകാരം എന്ന് പറയുന്നത് ഇപ്രകാരം എന്ന് വെച്ചാൽ എപ്രകാരം അസ്ഥി എന്ന്, അസ്ഥി എന്ന് പറഞ്ഞാൽ എന്തോ അസ്ഥി എന്ന അനുഭവം. അവിടെ വിഷയവും വരും. പക്ഷെ അസ്ഥി എന്ന അനുഭവം എന്ന് പറയുമ്പോൾ വിഷയവും അനുഭവം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. സത്ത തന്നെ അനുഭവമായി പ്രകാശിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അറിവ് തന്നെയാണ് അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അറിവിനെ തന്നെ അനുഭവം എന്ന് പറയുന്നു. പക്ഷെ സത്തയാണ് അറിവെന്ന് പറയുമ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. കാരണം സത്തയുടെ സത്ത പ്രകാശിക്കുന്നതാണ്, അതാണ് അറിവെന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ എന്ത് കാരണമാണ്? അഗ്നിയും പ്രകാശം എന്ന് പറയുന്നത്. അഗ്നി തന്നെ പ്രകാശം. എന്നാലും നമ്മൾ സാധാരണ പറയുമ്പോൾ എന്ന് പറയും, അഗ്നിയും പ്രകാശം. അങ്ങനെ സത്ത തന്നെയാണ് അറിവ്. എന്നാലും നമ്മൾ എന്ത് പറയും? സത്തയും അതിന്റെ അറിവും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇവരു പോയിന്റ് മനസ്സിലാക്കിയാൽ തന്നെ ധാരാളം ഒരുപാട് പറഞ്ഞ് ഒന്നും അറിയാതിരിക്കുന്നത്. അപ്പൊ സത്യയാണെന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്. അതിന് അതെന്താണ്? നമ്മുടെ അനുഭവത്തിൽ ഉള്ള കാര്യമാണ്. അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മം നമ്മുടെ അനുഭവത്തിനുള്ള കാര്യമാണ്, നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാര് പറയുന്നു? അദ്വൈതികൾ പറയുന്നു. ഞാൻ പറയുന്നതല്ല, അദ്വൈതികൾ എന്ത് പറയുന്നു എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഞാൻ പറയുന്നു നിങ്ങൾ ധരിച്ചോളേ. Hmm.